സുഖമെന്നെന്നും നെഞ്ഞാകെ പണ്ണരുളിയ ദിനമിനി വരുമിതിലേ നെഞ്ചങ്ങൾ ഒന്നായല്ലോ അകലങ്ങൾ മായുന്നല്ലോ അറിയാതോരോ ചുണ്ടത്തും ഇനി അഴകിഴും ഒരു ചിരി വിരിയുകയോ മെല്ലെ എന്നെ സ്നേഹം വീണ്ടും പുൽകും നാളല്ലോ ഇന്നെന്റെ ആണൻ സ്വന്തമാണ് നീ കാണും തീരം മോഹം തീരെ മൗനങ്ങൾ തീരുന്നല്ലോ ഈണങ്ങൾ ചേരുന്നല്ലോ ഇരുകരളിനും ഇനി മുതൽ ഒരു സ്വരമോ പൊന്നും ചേരും നാൾ വന്നോ ഈ പൊൻകിണാവിൽ ഏറെ നാളായി നാം കണ്ടതെല്ലാം നേരം പോകെ നേരായോ മധുരമരുളുന്ന നല്ല നിമിഷങ്ങളെ ഹോ മാറ്റു പോകാതെ ഇനിയുമണയെ